അല്ലെ 8, പിന്നെ റിക്കവറി, മറ്റേത് ചിലത് എച്ച് സെത്തിക്ക്, മറ്റേത് കരപ്പൻ, അങ്ങനെയൊക്കെയുള്ള കേസുകൾ. നോർമലായിട്ട് നോക്കിയപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പിനെ പരിശോധിച്ചപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിന്റെ, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ, മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ എന്ന് വകതിരിച്ച് പരിശോധിച്ചപ്പോൾ പ്രാർത്ഥിച്ചിട്ടുമില്ല, പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിട്ടുമില്ല എന്നുള്ള മൂന്നാമത്തെ അവിശ്വാസി എന്ന് പറയാവുന്ന അവിശ്വാസികളല്ല അവർ, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അവർക്കെല്ലാം സ്വാഭാവികമായിട്ട് അവരെ മുറിവ് കരിയുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു അല്ലെ, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. രണ്ടാമത്തെ വിഭാഗത്തിലും പറയത്തൊക്കെ കുഴപ്പമൊന്നുമില്ല, ഒരു 10-15 ദിവസമായപ്പോൾ എല്ലാവരും ഓക്കെ ആയി, എഴുന്നേറ്റ് നടക്കാനൊക്കെ നടന്ന്, നോ പ്രോബ്ലം. ഒന്നാമത്തെ വിഭാഗത്തിൽ ചെന്നത് വലിയ പ്രശ്നമായി, അവർക്ക് ഭയങ്കര ബ്ലീഡിങ്, പഴുക്കല്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലർക്കും. പരിശോധിച്ചു വന്നപ്പോൾ എന്താണ്, തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ള ബോധം, ആ പ്രാർത്ഥിച്ചതിനാൽ തങ്ങൾ പെട്ടെന്ന് തന്നെ രോഗസൗഖ്യം നേടണമെന്നുള്ള ബോധം അവരിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കി. ആ സമ്മർദ്ദം സാധാരണയായിട്ടുള്ള ഒരു റിക്കവറിയെ തടസ്സപ്പെടുത്തി. അങ്ങനെയാണ് ഇവർക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടായത്. ഈ ഫലം വന്നപ്പോഴത്തേക്ക് എല്ലാവരും തള്ളി പറയാനായിട്ട് ഒരുങ്ങി, നിങ്ങൾ എന്നാ പണിയായി കാണിച്ചത്, ദൈവത്തെ പരീക്ഷിക്കുകയാണോ, പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്ത്, ദൈവം അതൊക്കെ തരും, അല്ലാതെ നിങ്ങൾ പറയുമ്പോൾ തരാനിരിക്കുകയാണോ ദൈവം, ഇങ്ങനെയൊക്കെയായി പിന്നെ വാചകങ്ങൾ. പക്ഷേ ഇത് ജയിച്ചിരുന്നെങ്കിൽ, ഈ ടെമ്പിൾടൺ ഫൗണ്ടേഷന്റെ അനുമതിയോടുകൂടി നടന്ന ഈ കാര്യം വിജയിച്ചിരുന്നുവെങ്കിൽ, ആദ്യം പറയും, കണ്ടോ കണ്ടോ ഞങ്ങൾ എത്ര നാളായി പറയുന്നു പ്രാർത്ഥന ഫലിക്കുമെന്ന്, കണ്ടില്ലേ ഇപ്പോൾ. ഇതാണ് ഡബിൾ സ്പീക്ക്, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ഡാഷ് റൈറ്റ്. ഇനി മറ്റൊന്നാണ് ഈ പ്രേയറിനെ കുറിച്ചുള്ള, എന്താണ് പ്രേയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും, നമ്മളൊരു ബിംബത്തോട് അല്ലെങ്കിൽ ഒരു ശക്തിയോട്, ഒരു വ്യക്തിയോട്, ഒരു സമവാക്യത്തോട് നമ്മൾ പ്രേയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ശരിക്കും നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുകയാണ്, അതിന് രണ്ട് ന്യായമില്ല. അവിടെ രണ്ടെണ്ണം തെളിയാം, ഒന്ന് നിങ്ങൾക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എന്ന് തെളിയാം, രണ്ട് ഇതൊക്കെ കേൾക്കാൻ ഒരാളുണ്ട് എന്നും തെളിയാം. ആദ്യത്തതാണ് ശരിക്കും തെളിയുന്നത്, നിങ്ങൾ ഒരു ബിംബത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങളും ദുരാഗ്രഹവും അത്യാഗ്രഹവും ഉണ്ട് എന്നാണ് ശരിക്കും അവിടെ തെളിയിക്കപ്പെടുന്നത്. മറിച്ച് ഇങ്ങനൊരു പുള്ളി കേൾക്കുന്നു എന്നല്ല, അതിന് വേറെ തെളിവ് വേണം, അതിന് ഇതൊന്നും പോരാ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എമേഴ്സൺ തന്നെ പറഞ്ഞു, ഇറ്റ്സ് ബെഗിങ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവമാണ് എല്ലാം പടച്ചെന്ന് വിശ്വസിക്കുന്നു, എന്റെ മൂക്കിന്റെ ആകൃതിയും നിങ്ങളുടെ കാലിന്റെ ആകൃതിയും ഈ കസേരയുടെ ആകൃതിയും പ്രപഞ്ചത്തിന്റെ ഗതിയും അതിന്റെ വിഗതിയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കാനുണ്ട് പിന്നെ, നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടാവുക പിന്നെ. അപ്പോ ഇവിടെ ഒരു പുലി അല്ലെങ്കിൽ ഒരു കടുവ ഒരു ഒരു മുയലിനെ ഓടിക്കുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ്. പുലി പ്രാർത്ഥിക്കുന്നു, ഞാൻ രണ്ടു ദിവസമായിട്ട് പരിക്കിലാണ്, എനിക്ക് നേരെ വേട്ടയാടാൻ പറ്റുന്നില്ല, ആഹാരം എന്ന് പറയുന്നത് ജീവിതമാണ്, എനിക്കത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പുല്ല് തിന്നാനാവില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് എന്റെ പൊന്നു ദൈവമേ എനിക്ക് ആ മുയലിനെ തരണമേ. കരളുരുകി നെഞ്ചു തകർന്ന് ഈ പുലി പ്രാർത്ഥിക്കുകയാണ്. അപ്പോ തൊട്ട് മുന്നേ വേറൊരാള് പ്രാർത്ഥിക്കുന്ന വേറൊരു ജീൻ സമുച്ചയം ഓടിപ്പോവുകയാണ് മുയൽ. മുയൽ പറയുന്നു, ഞാൻ എന്റെ പൊന്നു ദൈവമേ നിനക്കറിയാം, ഞാൻ എന്റെ കൊച്ചു കുട്ടികൾ, അവരൊക്കെ രണ്ടു മാസമേ ഉള്ളൂ, മുലകുടി മാറാത്ത കുട്ടികൾ, നീ എന്റെ പ്രസവത്തിൽ നീ എന്നെ സഹായിച്ചു, എന്റെ കുട്ടികളെ ആരോഗ്യത്തോടെ നീ എനിക്ക് തന്നു, അവരെന്നെ കാത്തിരിക്കുകയാണ്, ഞാൻ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം, എന്റെ കുടുംബം, എന്റെ പൊന്നു ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥനയും പൂജകളും ഒക്കെ നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ കാക്കണം. മുയല് പ്രാർത്ഥിക്കുക, പുലിയുടെ പ്രാർത്ഥന മുയലിന്റെ പ്രാർത്ഥന, മുയലിന്റെ പ്രാർത്ഥന പുലിയുടെ പ്രാർത്ഥന. ദൈവം ഒരുമാതിരിപ്പെട്ട ദൈവത്തിനൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. ഇതിന്റെ ഫലം എന്തായിരിക്കും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടില്ല. ഈ പ്രാർത്ഥനയുടെ നിരർത്ഥകത എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ഒരു പ്രാർത്ഥന പലപ്പോഴും നിങ്ങളുടെ ഒരു അയൽക്കാരന്റെ പ്രാർത്ഥനയാൽ റദ്ദാക്കപ്പെടാം, പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗതി പിടിക്കാത്തത്. നമ്മൾ മാത്രം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ നമ്മളുടെ പ്രാർത്ഥന ഇങ്ങനെ പൊങ്ങുമ്പോൾ തന്നെ രാമായണത്തിലുള്ള രാമന്റെ അമ്പ് രാവണന്റെ അമ്പുമായിട്ട് ചേർന്ന് വെച്ച് ഡിഷ് എന്ന് പറഞ്ഞ് പോന്നോണം. നമ്മളൊരു പ്രാർത്ഥന വലിയ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അതിന് നേരത്തെ എഴുന്നേറ്റ് അവനും തുടങ്ങും പിടി, എങ്ങനെ മേലോട്ട് പോകും സാധനം. ഇനി പിന്നെ അയൽക്കാരില്ലാതെ ജീവിക്കാനും പറ്റത്തില്ല, ഏതെങ്കിലും ഒരുത്തൻ വന്ന് അയൽപ്പക്കത്ത് താമസിക്കും. അതാണ് ബൈബിളിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, നിന്റെ അയൽപ്പക്കക്കാരനെ സ്നേഹിക്കുക. കാര്യം എന്താണ്, രണ്ടു ഒരാളാണെന്ന് ബൈബിൾ എഴുതിയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്നാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ഇതേ കണക്ക് നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്നു, ഇപ്പൊ നിനക്കൊരു ട്യൂമർ ഉണ്ട് എന്നിരിക്കട്ടെ, നീ പോയി സ്കാൻ ചെയ്യുന്നു, ട്യൂമർ റിസൾട്ട്, ഓ ഭയങ്കര അങ്കലാപ്പ്, നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷകളായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ട്യൂമർ വരുമ്പോൾ നമ്മുടെ ഹ്യൂമർ എല്ലാം പോകും. ഉടനെ പറയോ, ഉള്ള അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പോയി പറയോ, ഫ്രം ദ സ്കാൻ റിപ്പോർട്ട് ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ഐ ആം ഹാവിംഗ് എ ട്യൂമർ, പ്ലീസ് ഹെൽപ്, കം ഓൺ, ഞാൻ ഇത്രയും നാൾ ആരതി ഉഴിഞ്ഞു പ്രാർത്ഥിച്ചു, ഞാൻ വലിയ അപകടത്തിലാണ്, ട്യൂമർ ഉണ്ടെന്ന് ദൈവത്തെ അറിയിക്കുകയാണ്. ഈ ട്യൂമർ അയച്ചതാരാ? ഇതിന്റെ ആദ്യത്തെ ഫോർമേഷൻ എൻസൈം, ആദ്യത്തെ എൻസൈമിനെ, ആദ്യത്തെ പ്രോട്ടീൻ ഡെന്റിലേക്ക് കുത്തിക്കയറ്റിയതാരാ? ആ മ്യൂട്ടേഷൻ, അബ്നോർമൽ മ്യൂട്ടേഷന്റെ ആദ്യത്തെ തീരുമാനമെടുത്തവൻ്റെയാണ് ഇയാൾ സ്കാൻ റിപ്പോർട്ട് വാട്ടിയല്ലത്. അവനത് തീരുമാനിച്ചിട്ട് ഒരുപാട് സമയമായി. അവൻ എന്തിനാ തീരുമാനിച്ചത്? നീ എനിക്ക് എങ്ങനെ വേണമെന്നും നിനക്ക് ഏതൊക്കെ ട്യൂമർ തരണമെന്നും നീ എത്ര നാൾ ജീവിക്കണമെന്നും അവന് പദ്ധതിയുണ്ട്, അവന് തീരുമാനമുണ്ട്. അതനുസരിച്ചാണ് അവൻ പ്രപഞ്ചം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പറയുകയാണ്, എനിക്ക് ഈ ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്താണ്? എസ് എസ് എൽ സിക്ക് എന്നെ ജയിപ്പിച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ ട്യൂമർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാറ്റുക, അങ്ങയുടെ ചട്ടങ്ങളെ മാറ്റുക. ദൈവവിധിയെ വെല്ലുവിളിക്കലാണ് പ്രാർത്ഥന. ഇറ്റ് ഈസ് ആൻറ്റി ഗോഡ്. ഇഫ് യു ബിലീവ് ഇൻ ഗോഡ്, യു ട്രസ്റ്റ് ഗോഡ്, ഗോ ബൈ ഹിസ് ഡിക്റ്റം. അവൻ പറയുന്നോണം പോവുക. അവൻ എല്ലാം തന്നിട്ടില്ലേ? അവൻ തന്നു എന്നാലോ, ദൈവം തന്ന്, ദൈവം അനുഗ്രഹിച്ച്, അതങ്ങ് വാങ്ങിച്ചോണ്ട് പോവുക. അല്ല, ഇത് പോരാ കേട്ടോ, സീറ്റ് കിട്ടൂന്റെ കണക്ക് കിടന്ന് പഴകണം. അവിടെ ഇൻഡോസിറ്റി, ഇൻഡോസിറ്റി പോയി, വഞ്ചിനാട്, വഞ്ചിനാട് ഇന്ന് ലേറ്റാണ്. അപ്പോ കുറെ കഴിഞ്ഞ് ഗാഡി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ സമയമെല്ലാം ചോദിക്കുന്നത്? അന്നുപോലെ എനിക്കിതൊന്ന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നു പോകാനാണ്, റെയിൽവേ ലൈൻ. സംതിങ് ലൈക്ക് ദാറ്റ്. വിശ്വാസികൾ പലപ്പോഴും ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്തിനാണ്? നോക്കാറുണ്ട്. അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, മഴ പെയ്യുന്നു, വിള ഇറക്കാൻ തയ്യാറെടുക്കുന്നവൻ കരുതും തന്റെ പ്രാർത്ഥനകളെ പരിഗണിച്ച് വിളയെ സഹായിക്കാനായിട്ടാണ് ദൈവം മഴ അയച്ചത്. കൊയ്ത്തിന് കാത്തിരിക്കുന്നവൻ പറയും തന്റെ പ്രാർത്ഥനകളും പൂജകളും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ശിക്ഷിക്കാനും വിള നശിപ്പിക്കാനുമായിട്ടാണ് ദൈവം മഴ അയച്ചത്. പക്ഷെ മഴ പെയ്യുകയാണ്, അത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം, ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ശരിയാകും. മതത്തിന് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതാണ് പലരും മെയ് മാസത്തിലും ഏപ്രിൽ അവസാനവും ഒക്കെ ഹോമം നടത്തുന്നത്. മഴ പെയ്യാൻ ഹോമം നടത്തും, സ്വാഭാവികമായിട്ടും ഈ ഹോമമൊക്കെ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ മഴ വരുന്നിരിക്കും. ഈ ഹോമങ്ങൾ വല്ല ഗോപി മരുഭൂമിയിലോ അല്ലെങ്കിൽ മഴ നില പ്രദേശങ്ങളിലോ ഒരു രണ്ട് വർഷം അടുപ്പിച്ച് ഹോമം നടത്തിയാലും ഒരു മഴയും പെയ്യത്തില്ല. മഴ പെയ്യാനായിട്ടുള്ള മന്ത്രങ്ങൾ അവിടെ ഏക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം. ഇതാണ്, ഇത് നിങ്ങളൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിന്റെ നമ്മുടെ ഇൻഡ്രൻസ് വായിക്കുകയാണ്. അതായത് മുകേഷ് മന്നാർമത്തായി സ്പീക്കിംഗ് ആണെന്ന് തോന്നുന്നു, ജനാർദ്ദന്റെ കാല് തല്ലി ഒടിച്ചു. അപ്പോ മുകേഷാണ് അവിടെ ഇരിക്കുന്നത്, ആ പത്രം മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മുകേഷാണ്. അപ്പൊ ഇന്ദ്രൻസിനെ ജനാർദ്ദനും കൊച്ചിന് അനീഫയിലോട്ട് ഓടിക്കുകയാണ്. ഓടിച്ച് അവിടെ ചെല്ലുമ്പോ പറയും, ഈ മുകേഷിനെ കാണും, അന്നേരം അവനവിടെ നിൽക്കും. അന്നേരം മുകേഷ് ഇന്ദ്രൻസ് പറയും, പെട്ടെന്ന് ഞെട്ടും. അന്നേരം ജനാർദ്ദൻ ചോദിക്കും, നീ എന്തിനാണ് ഞെട്ടിയത്? ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ആശാനെ എന്ന് പറയും. എന്നുവെച്ചാ മുകേഷ് അവിടെ ഇരിക്കുന്നു. ആഹാ, അതെന്താടാ വാർത്ത? ഞാൻ എന്നെ എന്റെ കാല് തല്ലി ഒടിച്ചത് ഇതിനകം പത്രത്തിലും വന്നു, ഈ പത്രക്കാരെ കൊണ്ട് ഞാൻ തോറ്റു. അതപ്പോ നീ ഒന്ന് വായിച്ചടാന്ന് പറയും. അന്നേരമാണ് ഇദ്ദേഹം വായിക്കുന്നത്, ആന്റണി മന്ത്രിപദം രാജിവെച്ചു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇന്ദ്രൻസ് വായിക്കും, ആശാന്റെ കാല് തല്ലി ഒടിച്ചു. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മതം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ സാഹചര്യം സൗകര്യം അനുസരിച്ച് എന്തും വ്യാഖ്യാനിക്കാം. തെളിവ് വേണ്ട? തെളിവിൽ വിശ്വസിക്കുകയോ? തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ഏത് കൂറയ്ക്കും സാധിക്കും. തെളിവില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കണം, അതാണ് ആണത്വം. അത്രയും വലിയ കഴിവൊന്നുമല്ല ഇയാളെ തെളിവൊക്കെ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് വിശ്വസിക്കുക. ആരാ സഹായിക്കാത്ത ഇതൊക്കെ? നല്ല നല്ല ശരിക്കും കട്ടം കഴിക്കുന്നവനാണെങ്കിൽ ഒരു തെളിവില്ലാതെ പച്ചവെള്ളം തുടാതെ അടിക്കും. ഇനിയാണ് ഐ നോ ഇറ്റ് ആർഗ്യുമെന്റ്. പലരും വിശ്വാസത്തിന്റെ കാര്യമായിട്ട് പറഞ്ഞ പുസ്തകമൊക്കെ അവിടെ ഇരിക്കട്ടെ, തിയറിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് എന്റെ വിശ്വാസമാണ്. ഇനി അനുഭവമുണ്ട്, അനുഭവമുള്ള കാര്യത്തിന് നിങ്ങൾ ഇനി ഞാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കൂ. ഇപ്പൊ ഒരിക്കലും ഒരാളെ തർക്കിച്ച് മതം വിട്ടിട്ടില്ല, യുക്തിപൂർവ്വം ചിന്തിച്ചു ഒരുത്തിന് മതം വിട്ടിട്ടില്ല. കാര്യം യുക്തിപൂർവ്വം ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമല്ല വിശ്വാസം. അതുകൊണ്ട് തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അത് കൈയൊഴിയാനും അങ്ങനെ പറ്റത്തില്ല. കേറ്റുന്ന ഇടയിലൂടെ എല്ലാം ഇറക്കാൻ പറ്റും, കേറ്റുന്ന ഇടയിലൂടെ തന്നെ ഇറക്കാം. അപ്പൊ നമ്മളൊരു ട്യൂബിൽ നിന്ന് പേസ്റ്റ് പുറത്തിറക്കുകയാണെങ്കിൽ തിരിച്ചു കയറ്റാൻ എന്ത് പ്രയാസം? ഒരു വിശ്വാസത്തിന്റെ കാര്യത്തിന് എത്രയേ ഉള്ളൂ, ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങനെ വരാൻ എളുപ്പം, അകത്തോട്ട് അത് കയറ്റാൻ പറ്റൂ. ട്യൂബ് എന്ന് പറയാൻ എനിക്ക് സമയമില്ല. അപ്പൊ വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം പെട്ടെന്ന് അത് അങ്ങ് സ്കാൻ ചെയ്തിട്ട് ഈ സാധനം ഇവിടെ ഫീഡ് ചെയ്തിരിക്കുക. വിൻഡോസ് 98 എപ്പോഴും ഈ സാധനം ബൂട്ട് ചെയ്യുമ്പോൾ ആദ്യം വരും വിൻഡോസ് XP, വിൻഡോസ് XP, വിൻഡോസ് XP. അതിനകത്ത് വേണം നിങ്ങൾ പിന്നെ വേർഡ് ടൈപ്പ് ചെയ്യാനും പേജ് മേക്കർ ടൈപ്പ് ചെയ്യാനും സിനിമ കാണണമെങ്കിലും അതിനകത്തേ പറ്റത്തുള്ളൂ. വിൻഡോസ് ഇട്ടിരിക്കുന്നവന് ലിനക്സിൽ കാണാൻ പറ്റത്തില്ല, ലിനക്സ് കൂടി ഇട്ടില്ലെങ്കിൽ. ചിലർ ലിനക്സ് കൂടി ഇട്ട് കളയും. നമ്മുടെ ശ്രീശാന്തൊക്കെ മൂന്നാല് പ്രോഗ്രാം ഒരുമിച്ചിട്ടിട്ടുണ്ട്, ലിനക്സും വിൻഡോസും അൺഫോർച്ചുനേറ്റ് അങ്ങനെ പല പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. അയാൾ ഒരാൾ പന്ത് എറിയാൻ വരുന്നതിന് മുമ്പ് ആദ്യം അയാള് ഓടാൻ നേരം, തേക്കാൻ നേരം അള്ള, ഓടാൻ നേരം കൃഷ്ണൻ, ജമ്പ് ചെയ്യാൻ നേരം സെന്റ് ആന്റണി, ഡെലിവറി ചെയ്യാൻ നേരം വീണ്ടും ഓൾ ദ ഗോഡ്സ് ഓഫ് ദ വേൾഡ്, പന്ത് ഗാലറിയിൽ. ആഹാ, അവരുടെ പ്രോഗ്രാം ഈ സത്യം പറഞ്ഞ ഒരു ഒരു ഏതെങ്കിലും ഒരു വിശ്വാസമായിട്ട് നടക്കുന്നവനെ പിന്നെയും നമുക്ക് അംഗീകരിക്കാം. അതെന്ന് പറഞ്ഞാൽ ഈ മദ്യം പോലെയാണ്, ഒരു ബ്രാൻഡ് കഴിച്ച് ഇങ്ങനെ പോകുന്ന. ചില സമയത്ത് ഒരു ബ്രാൻഡ് ഒന്ന് മിക്സ് ചെയ്യും, പിന്നെ പട്ടച്ചാരായവും കള്ളും കഞ്ചാവും എല്ലാം കൂടെ ചേർത്തടിച്ചെങ്കിലേ പഴയ കിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ചറവറയാവും പിന്നെ. എല്ലാ ദൈവവും ഒന്നാണെന്നൊക്കെ പറയും, ദൈവങ്ങൾ കേൾക്കരുത്. ഇത് അവര് വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, വേണേ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെ വിശ്വസിച്ചോണം. വേറെ ഇവിടെ കുറെ ഞാൻ ജൂലികൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അവര് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, ഇന്നത്തെ വലിയ സ്വാധിക ആചാര്യൻ പറയുന്ന എല്ലാം ഒരു വഴിയിലേക്ക് പോകുന്ന എല്ലാ ദൈവങ്ങളും ഒന്നാണ്. വളരെ കൃത്യമാണ്, എല്ലാ ദൈവങ്ങളും ചൂഷകരണത്തിന്റെ മൂർത്തിമത്ഭാവങ്ങളാണ്, എല്ലാ ദൈവങ്ങളും അന്ധവിശ്വാസങ്ങളാണ്, എല്ലാ ദൈവങ്ങളും ഒരു അധികാരവർഗം അല്ലെങ്കിൽ ഉപരിവർഗം ബുദ്ധിഹീനരെയും ബോധമില്ലാത്തവരെയും ചൂഷണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപാധികളാണ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ് ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. അങ്ങനെയാണെങ്കിൽ അവനൊരു വിശ്വാസി അല്ല. ഐ നോ ഇറ്റ് ആർഗ്യുമെന്റിനെ കുറിച്ച് ഡോക്കിൻസ് പറയുന്നുണ്ട്, ഈ ഒരു പക്ഷിയുണ്ട് മാങ്സ് ഷിയോവാട്ട, ഇതൊരു കടൽ പക്ഷിയാണ്. ഇതിന്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്നവർക്ക് വലിയ അരോചകമായിട്ട് തോന്നും. ഈ ചെകുത്താന്റെ കുറുകൽ പോലെയൊക്കെയാണ്, ചെകുത്താനെ ആരും കണ്ടിട്ടില്ല. അപ്പോ കുറെ ബയോളജിസ്റ്റുകൾ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ഡോക്കിൻസിന്റെ തന്നെ അനുഭവം, ഡോക്കിൻസ് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരിക്കലും അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ ഒരു രാത്രി ഉറങ്ങാൻ നേരം ഒരു വല്ലാത്ത ശബ്ദം, പിശാചിന്റെ ശബ്ദം പോലെ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോഴേ സുവോളജിസ്റ്റുകൾ അടുത്തിരുന്ന് പറഞ്ഞു, മാൻസ് ഫിയർ വാട്ടർ, മാൻസ് ഫിയർ വാട്ടർ ആണ് ഈ കുറുകൽ അല്ലെ ഈ ശബ്ദം ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞു. അല്ലെ അങ്ങനെ ഒരു കടൽ പക്ഷി ഉണ്ട്, അതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ വല്ലാതെ ഒരു നമുക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലാതെ അരോചകമായിട്ട് തോന്നുന്ന ഒരു ശബ്ദമാണ്. ഡോക്കിൻസ് അന്നൊരു ഒരു വിശ്വാസ പ്രമുഖനല്ലാത്തത് കൊണ്ട് അന്നേ ഒരു തീരുമാനിച്ചില്ല, അന്നേ അങ്ങ് തീരുമാനിക്കും ചെല്ലു. അവർ തീരുമാനിച്ചു ചെയ്തില്ല, പണ്ട് അമിതാഭ് ബച്ചൻ പറഞ്ഞോ ലോക്കർ ദിയ, അതങ്ങ് ക്ലോസ് സർക്യൂട്ട് ആക്കും, പിന്നെ അതിനകത്തൊന്നും പോവില്ല. ഉണക്കത്തേങ്ങ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നോണം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയാണ് എ പ്രയോറി എ പോസ്റ്റീരിയോറി ആർഗ്യുമെന്റ്സ്, ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് നമ്മുടെ അക്വിനാസിന്റെ പ്രശസ്തമായിട്ടുള്ള ചില ആർഗ്യുമെന്റ്സ് ആണ്. അഞ്ച് ആർഗ്യുമെന്റ്സ് ആണ് പറയുന്നത്. ഇത് പ്രശസ്തം എന്ന് പറയാൻ കാര്യം അക്വിനാസ് പറഞ്ഞു എന്നുള്ളതാണ് പ്രശസ്തം, അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ആർഗ്യുമെന്റ്, രണ്ട് ആർഗ്യുമെന്റ് ആണ് എ പ്രയോറി എ പോസ്റ്റീരിയോറി. എ പ്രയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ദൈവം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന തെളിവുകളെയാണ് നമ്മൾ എ പ്രയോറി എന്ന് പറയുന്നത്. എ പോസ്റ്റീരിയറി എന്ന് പറയുമ്പോൾ ബാഹ്യ ലോകത്ത് നമ്മൾ കണ്ടെത്തുന്ന തെളിവുകൾ, ദൈവം ഇട്ടിട്ട് പോയ തൂവാല ഒരു എ പോസ്റ്റീരിയറി തെളിവാണെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ള സ്വപ്നം എ പ്രയോറി തെളിവാണ്. ദ കർച്ചീഫ് ഓഫ് ഗോഡ് അതൊരു എ പോസ്റ്റീരിയറി തെളിവാണ്. നമ്മൾ എ പോസ്റ്റീരിയറി തെളിവുകളെ എടുക്കുകയാണെങ്കിൽ അഞ്ച് തെളിവുകളാണുള്ളത്. ഒന്നത് അൺമൂവ്ഡ് മൂവർ, രണ്ട് ദ അൺകോസ്ഡ് കോസ്, ദ ആർഗ്യുമെന്റ് ഫ്രം ഡിഗ്രി, ദ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്. ഇത് ഒരുപാട് വിശദീകരിക്കാനൊന്നും സമയമില്ല, ഞാൻ ജസ്റ്റ് ഗോത്രൂ ചെയ്ത് പോവാം. ദ അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രപഞ്ചത്തിലെല്ലാം ചലിക്കുന്നു, ഒരാൾ ചലിക്കാതെ നിന്ന് എല്ലാത്തെയും ചലിപ്പിക്കുന്നു, അതാണ് അൺമൂവ്ഡ് മൂവർ. അപ്പൊ എല്ലാം ചലിക്കുന്നു എന്നുള്ള പൊതു നിയമം ചലിപ്പിക്കുന്ന ആൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു അത്യാഗ്രഹം മാത്രമേ എന്റെ പിന്നിലുള്ളൂ. ഒരു നിയമം പറഞ്ഞിട്ട് ആ നിയമം നടപ്പിലാക്കുന്ന ആൾക്ക് ആ നിയമം ബാധകമല്ല. അങ്ങ് പിന്നെ ഭയങ്കര എളുപ്പമായി. ഒരു യുക്തിസഹമായ ഒരു ആർഗ്യുമെന്റിൽ നമുക്ക് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. രണ്ടാമത്തും അൺമൂവ്ഡ് മൂവർ കഴിഞ്ഞിട്ട് അൺകോസ്ഡ് കോസ്. നമ്മള് മോറൽ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ട് കുട്ടികളുടെയൊക്കെ, മോനെ നോക്കൂ ഈ പെൻസിൽ നോക്കൂ, ഈ പെൻസിൽ ആരുണ്ടാക്കി, പെൻസിൽ കമ്പനിക്കാരുണ്ടാക്കി, പേന ആരുണ്ടാക്കി, പേന ആരുണ്ടാക്കി, ചോക്ക് ആരുണ്ടാക്കി, ഉണ്ടാക്കി, ബോർഡ് ആരുണ്ടാക്കി, ഉണ്ടാക്കി, ഈ പുസ്തകം ആരുണ്ടാക്കി, ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ, ആ ഈ പ്രപഞ്ചം അണ്ടകടാഹമൂലം മുഴുവൻ ആരുണ്ടാക്കി? അറിയില്ല ടീച്ചറേ. ടീച്ചർ പറയുന്നത് എനിക്കും അറിയില്ല കുട്ടികളെ, പക്ഷേ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവണമല്ലോ. തീർച്ചയായും ടീച്ചറേ. എങ്കിൽ ആ ശക്തിയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി. ICICI ഒരു കുട്ടി ചോദിച്ചു പഴയ, അങ്ങനെയാണെങ്കിൽ ആ ചേട്ടനെ ആരാണ് ടീച്ചറെ ഉണ്ടാക്കിയത് എന്ന് നിസ്സാരമായ ഒരു ചോദ്യം അവൻ ചോദിച്ചു. ഈ കുട്ടികളെല്ലാം നല്ല യുക്തിവാദികളാണ്. അവര് സഹജമായ ഒരു യുക്തിബോധം ഉണ്ട് മനുഷ്യന്. ഈസ് എ റാഷണൽ ആനിമൽ. അപ്പൊ ടീച്ചർ പറഞ്ഞു, നീ അങ്ങനെ ചോദിക്കാൻ പാടില്ല, നീ ദൈവവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്, നിനക്ക് മറ്റേത് വരും, മറിച്ചത് വരും, നിനക്ക് പുണ്ണു വരും, കരപ്പൻ വരും, നിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, മിണ്ടരുത് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അടക്കിയിരുത്തിയ ഒരു കഥയുണ്ട്. ഈ കഥ തന്നെയാണ് അൺമൂവ്ഡ് മൂവർ അൺകോസ്ഡ് കോസിൽ വരുന്നത്. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാകും. അപ്പോൾ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട്, അതുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അയാൾക്കൊരു കാരണമില്ല, അയാൾ വെറുതെ കൊണ്ടായി. എനിക്ക് പിന്നെ എളുപ്പമായില്ലേ? എനിക്ക് പിന്നെ പ്രപഞ്ചവും വെറുതെ കൊണ്ടായെന്ന് പറഞ്ഞാൽ പോരെ. സൃഷ്ടിവാദം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർ പറയുന്നത്, മറ്റുള്ളവർ പറയുന്ന യാദൃച്ഛികവാദം എന്നാണ്. പക്ഷെ ഏറ്റവും വലിയ സൃഷ്ടി യാദൃച്ഛികവാദമാണ് സൃഷ്ടിവാദം. അവർ പറയുന്ന പെട്ടെന്ന് ഒരാൾ എവിടുന്നോ എങ്ങുന്നോ പണ്ട് എവിടെ നിൽക്കുകയായിരുന്നു അയാൾ. ബസ് വരുന്നതിന് മുമ്പേ യാത്രക്കാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞോണം. അയാൾ പണ്ട് എവിടെ നിൽക്കുമായിരുന്നു, അയാൾക്ക് തോന്നിയ പാടം കൊണ്ടാക്കി. അത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കാൻ പാടില്ല. ആരെ, അയാൾ ഇവിടുത്തെ തന്നെ അല്ല. അയാൾക്ക് ഇതൊന്നും ഒരു ബാധകമല്ല. അയാൾക്ക് ശരീരമൊന്നുമില്ല. അയാൾക്ക് ദേഷ്യമൊന്നുമില്ല. അയാൾക്ക് ജീവിതവും ഇല്ല, തുടക്കവും ഇല്ല, ഒടുക്കവും ഇല്ല, രോഗവും ഇല്ല, മരണവും ഇല്ല. അയാളുണ്ടോ? അയാളും ഇല്ല. പിന്നെന്തുവാ? ആ അങ്ങനെ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ ഒരാളെ ഉണ്ടാക്കിയെന്ന് പറയണം. നമുക്കൊറ്റ കാര്യം പറയുകയാണ്, അങ്ങനെ അങ്ങ് ഉണ്ടാക്കണ്ട. ഒറ്റ മറുപടിയെ പറയാനുള്ള. പിന്നെ ആർഗ്യുമെന്റ് ഫ്രം ഡിഗ്രി, പ്ലീസ്. ആർഗ്യുമെന്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ ഇരിക്കുന്നു, ഒരു സുകുമാരനായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു, സുന്ദരനായ ചെറുപ്പക്കാരൻ. പക്ഷെ അയാൾ ലോകത്തെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനാണെന്ന് അയാൾ പോലും പറയില്ല അല്ലെ. നമ്മൾ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോഴും ശക്തിയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ പറയും, ശക്തി ഉണ്ട്. പക്ഷെ ഏറ്റവും ശക്തിമാൻ ആരാണ്? അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതാണ് ദൈവം. നിങ്ങളുടെ ചിരി കൊള്ളാം, പക്ഷെ ഏറ്റവും നല്ല ചിരി ഏതാണ്? അതാണ്, ആ ചിരിയാണ് ദൈവചിരി. ഏറ്റവും നല്ല ബുദ്ധി ദൈവബുദ്ധി, ഏറ്റവും നല്ല ആസൂത്രണം ദൈവാസൂത്രണം. അപ്പൊ എല്ലാം നമ്മൾ താരതമ്യം ചെയ്താണ് പറയാം. താരതമ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാനുള്ളൂ. പണ്ട് ഐൻസ്റ്റീനിലെ ക്ലാസ്സിൽ ആവേശ സിദ്ധാന്തം പറഞ്ഞു. എന്താണ് ആവേശ സിദ്ധാന്തം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു പാർക്കിലിരുന്ന് സംസാരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു മണിക്കൂർ നിങ്ങൾക്ക് തരുന്നു. ഒരു മണിക്കൂർ പോകുമ്പോൾ നിങ്ങൾ പിടിച്ചോണ്ട് പോരുക. അതെ മതിയേ, ഒരു മണിക്കൂറായി, ഇതെന്ത്? നിങ്ങൾ നിങ്ങളുടെ വാച്ച് കറക്റ്റായിട്ടാണ് ഇവിടുന്ന് ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പരിദേവന ഉയർത്തും. ഇതേ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വീണ്ടും ഒരു ഔട്ടിങ് തരിക, 90 കഴിഞ്ഞ ഒരു കിളവി, അതേ ബെഞ്ചിൽ പോയിരുന്ന് സംസാരിക്കുക. നിങ്ങൾ 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് വാച്ച് നോക്കുക, ചേളായതൊരു സമയമായില്ലേ? ഇതെന്തായത് പോകാത്ത? ഇതാണ് ആവേശികത. ഈ ആവേശികത വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എല്ലാം പറയുന്നത് ഉദാത്തമായ എന്തോ ഉണ്ട്. ഏറ്റവും ഫൈനൽ വാക്ക് സൗന്ദര്യമുണ്ടോ? എങ്കിൽ സൗന്ദര്യത്തിന്റെ ഉദാത്തമായ ദൈവമുണ്ട്. തെളിവ് വേറെ വേണോ? അപ്പൊ അതിന് ഡോക്യുമെന്റ് തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വായനാറ്റമുണ്ട്. അപ്പൊ ഏറ്റവും കൂടിയ വായനാറ്റമുള്ള ആരാണ്? അല്ല, മതവിശ്വാസം പൊതുവിൽ ഒരു വായനാറ്റമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ കുഴപ്പമില്ല, മറ്റുള്ളവരെ സഹിക്കാൻ പറ്റത്തില്ല. അതാണല്ലോ മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം. ഇനി മറ്റൊന്നുള്ളത് കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ആണ്, പിന്നെ ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്. കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഇത് തന്നെ, ഇതേ സാധനം തന്നെ. അതായത് പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലാം ഉണ്ട്, ആരോ ഉണ്ടാക്കി. പണ്ടൊന്നും ഇല്ലായിരുന്നു എന്ന് ഇവന്റെ ആര് പറഞ്ഞു? പണ്ടൊന്നും ഇല്ലായിരുന്നു, ഞാനൊരു ചരിത്രകാരനോ? ആ പണ്ടൊന്നും ഇല്ലാതിരുന്നാൽ എന്ന് വേണേ പറയാം. അങ്ങനെയല്ല പറഞ്ഞു, പണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലാം ഉണ്ട്, ഒരാളുണ്ടാക്കി. ഇതൊക്കെ ഈ പറഞ്ഞോണം ഡിങ്കൻ ബാലരമ മായാവി കഥകൾ എന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്ത് വേറെ ആർഗ്യുമെന്റ്സ് കൊടുക്കും. ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്, ഡിസൈനർ ആർഗ്യുമെന്റ്. എല്ലാം നോക്കൂ, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ പറയുകയാണെങ്കിൽ 10 ദിവസം പറയാനുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്, പറഞ്ഞു പറഞ്ഞ് അല്ലാതെ സമയമില്ലാത്തതുകൊണ്ട് പോവാണ്. എല്ലാം കാണുമ്പോൾ ഒരു ഡിസൈനിങ് ഉണ്ട്, ഡിസൈനിങ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതോടെ തന്നെ ലാക്ക് ഓഫ് ഡിസൈനിങ് ഉണ്ട്. നമ്മുടെ ബോഡി തന്നെ എടുത്തു നോക്കും, നമ്മുടെ കണ്ണ് തന്നെ എടുത്തു നോക്കും. എന്തെല്ലാം 30-ൽ പരം ഡോക്കിൻസ് തന്നെ ഗവേഷണത്തിനകത്ത് ഡോക്കിൻസ് വ്യക്തമായിട്ട് പറയുന്നത് 30-ൽ പരം അടിസ്ഥാന ന്യൂനതകൾ ഉള്ളതാണ് നമ്മുടെ കണ്ണ്. 30 corrections, പോസിബിൾ കറക്ഷൻസ് ദാറ്റ് എ നോർമൽ പേഴ്സൺ വിത്ത് നോർമൽ ഇന്റലിജൻസ് വുഡ് ഹാവ് മെയ്ഡ് ഇഫ് ഹി വാസ് ടു ബി എ ഡിസൈനർ ഓഫ് ദാറ്റ് ഓർഗൻ. ആ ഓർഗൻ ഡിസൈൻ ചെയ്ത ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ പോലും ഒഴിവാക്കാമായിരുന്ന ചപലമായ 30-ൽ പരം ന്യൂനതകൾ നമ്മുടെ കണ്ണിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ പെർഫെക്റ്റ് ആണ്, കണ്ണ് നമ്മൾ ഈ രീതി കാണുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ കണ്ണ് നമ്മുടെ കാഴ്ചയല്ല വവ്വാലിന്റെ കാഴ്ച, ബാറ്റിന്റെ കാഴ്ച. നമ്മുടെ കാഴ്ചയല്ല, അല്ലെ, നമ്മുടെ ഘാണശേഷിയല്ല പട്ടിക്കുള്ളത്, നായക്കുള്ളത്. നായ മണക്കുന്നോണമല്ല നമ്മൾ മണക്കുന്നത്. നായ മണക്കുന്നത് നായയുടെ ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ നായയെ സഹായിക്കുന്ന രീതിയിലുള്ള മണ സംവിധാനം അല്ലെങ്കിൽ കാണശേഷിയാണ് നായക്കുള്ളത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഓർ ബാഡ്, ബട്ട് ഇറ്റ് ഇസ് ഡിഫറെന്റ് ടു സ്യൂട്ട് ദ ഒക്കേഷൻ ഓർ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനിയാണ് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ കുറെ ആൾക്കാർ സർവശക്തനും സർവ വ്യാപിയും സർവ ജ്ഞാനിയും സർവരോഗ സംഹാരകനും